എന്തിനാ സന്യസിക്കുന്നു? ചിലർ കുടുംബത്തെ ഉപേക്ഷിക്കുന്നു, ചിലർ അവർ സമ്പാദിച്ചെല്ലാം ഉപേക്ഷിക്കുന്നു, ചിലർ അവരുടെ തൊഴിലുകൾ ഉപേക്ഷിക്കുന്നു. ഇപ്പം എല്ലാം പഴയതുപോലെയാണെങ്കിൽ പിന്നെ ഇതെല്ലാം സന്യാസമാണ് വരുന്നത്. ഇപ്പം സന്യാസമുണ്ട്, സന്യാസത്തെയും പരിഗണിക്കണം. അപ്പം സന്യാസം എന്ന് പറയുമ്പോൾ ഒരുപാട് കുടുംബ ബന്ധങ്ങളൊക്കെ ഉപേക്ഷിക്കുന്നു. അപ്പോൾ ഒരാൾ അതുവരെ കുടുംബത്തിന് വേണ്ടി പ്രവർത്തിക്കും. അപ്പം ഇങ്ങനെ ഒരറിവുണ്ടായതിനു ശേഷം അവൾ വിചാരിക്കുന്നു വേണ്ട ഇനി ലോകത്തിന് വേണ്ടി പ്രവർത്തിക്കാം. അപ്പോൾ കുടുംബത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളൊക്കെ ഉപേക്ഷിക്കുന്നു. ഇപ്പം എല്ലാം തുടരുന്നു എന്നല്ല, പിന്നെ ചില മൂല്യങ്ങൾ തുടരുന്നു, സത്യം നീതി തുടങ്ങിയ കാര്യങ്ങൾ. അത് അയാളുടെ ബോധത്തിനനുസരിച്ച് അതൊക്കെ പ്രാപഞ്ചികമായ കാര്യങ്ങളാണ്. സത്യമെന്നും നീതിയെന്നും ഒക്കെ പറയുന്നത് എന്താണോ തീർച്ചയായും പ്രാപഞ്ചികമാണ്. എന്തുകൊണ്ട്? അങ്ങനെ സത്യം നീതി എന്നൊക്കെ പറയുന്നത് എന്താണോ അതിൻ്റെ പ്രത്യേകത എന്താണോ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നതാണ്. മാറാത്തതാണോ സത്യം നീതി എന്നൊക്കെ പറയുന്നത്? എന്നെ പറഞ്ഞ് ശങ്കരാചാര്യരുടെ കാലത്ത് നീതി അല്ലായിരുന്നു, ഗുരുവിൻ്റെ കാലത്ത്. നമ്മുടെ കാലത്ത് അത് മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. വരുന്ന കാലത്ത് ഈ നീതികളും മാറും. അപ്പോൾ നീതികൾ മാറുകയാണ്. സത്യം എന്ന് പറയുന്നത് അതുപോലെ തന്നെ, ഒരു കാലത്ത് സത്യം എന്ന് ധരിക്കുന്ന കുറച്ച് കാലം കഴിയുമ്പോൾ എന്ത് മനസ്സിലാക്കും? അത് അസത്യമാണെന്ന് മനസ്സിലാക്കും. അപ്പം അതൊന്നും സ്ഥായിയല്ല. ബ്രഹ്മം സത്യം എന്ന് പറഞ്ഞാൽ അത് സ്ഥായിയാണ്. എന്തുകൊണ്ടത് മൂന്ന് കാലത്തിലും മാറാത്തതെന്ന് പറയും. പക്ഷെ ജീവിത വ്യവഹാരത്തിൽ വാക്കിലും പ്രവൃത്തിയിലുമൊക്കെയുള്ള സത്യം എന്ന് പറയുന്നത് എന്താണ്? അത് ചുറ്റുപാടുകൾക്കനുസരിച്ച് സാഹചര്യങ്ങൾക്കനുസരിച്ചൊക്കെ മാറുന്നതാണ്. ഒരിക്കൽ സത്യം എന്ന് വരുന്നതിന് വേറൊരിക്കൽ സത്യമൊന്നും നമ്മൾ കരുതത്തില്ല. അതൊക്കെ മാറിക്കൊണ്ടിരിക്കും. അതാണ് നീതി മാറുന്നത്. ഒരു കാലത്തെ നീതിയല്ല മനുവിൻ്റെ കാലത്ത് നീതി, മനുസ്മൃതിയിലെ നീതിയല്ല ഇന്നത്തെ ഇന്ത്യൻ ഭരണഘടനയിലെ നീതി. ഒരുപാട് വ്യത്യാസമുണ്ട്. മനു പറഞ്ഞ നീതിയൊക്കെ ഇന്നും വെറും കാടത്തരമാണ്. ഇന്നത്തെ കാലത്ത് പറഞ്ഞാലും അംഗീകരിക്കത്തില്ല. പക്ഷെ അന്നത് നീതിയെന്ന് കണക്കാക്കില്ല. ഇന്ന് പറയാതൊക്കെ ഒരു അപരിഷ്കൃതമായ നീതികളാണ്. അപ്പോൾ അന്ന് നീതി എന്ന് പറയുമ്പോൾ അവരോരോന്നും സത്യമാണ്, സത്യം പാലിക്കണം എന്ന് പറഞ്ഞാൽ അന്നത്തെ സത്യം എന്ന് പറയുന്നതല്ല ഇന്നത്തെ സത്യം. സത്യസന്ധനായിരിക്കും. ഇതെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്, അല്ല മാറാത്തതല്ല. മാറാത്ത സത്യമാണ് ബ്രഹ്മമെന്ന് പറയുന്നത്. ബാക്കിയെല്ലാം മാറുന്ന സത്യം. അപ്പോൾ മാറുന്നതുകൊണ്ട് തന്നെ ഇതിലേത് സ്വീകരിക്കാം ഏത് കളയാം എന്നൊക്കെയുള്ളത് അവരവരുടെ കാഴ്ചപ്പാടനുസരിച്ചിട്ടാണ്. ചിലരെന്ത് ചെയ്യുന്നു? എല്ലാം ഉപേക്ഷിക്കുന്നു. ഉപേക്ഷിച്ചിട്ട് കാട്ടിൽ പോയി ഗുഹകളിലിരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്നവരുണ്ട്. അത് ശരിയാണോ എന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ച് ശരിയാണ്. അത് ശരിയല്ലെന്ന് വേറൊരാൾക്ക് പറയാൻ അവകാശമുണ്ട്. അതൊരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിൽപ്പെടുന്ന കാര്യങ്ങളാണ്. എങ്ങനെ ജീവിക്കണം, കാട്ടിലിരിക്കുന്നു അതോ നാട്ടിലിരിക്കുന്നു? ഒരാൾ വിചാരിക്കണം കാട്ടിൽ പോയിരിക്കാന്ന് വിചാരിച്ചാൽ അങ്ങനെ അല്ല എന്ന് വേറൊരാൾക്ക് പറയാൻ അവകാശമുണ്ടോ? അതില്ല. ഇനി വേറൊരാൾ എന്ത് ചെയ്യുന്നു? നാട്ടിലൊക്കെ ഇങ്ങനെ നടക്കുന്നു, ഗുഹയിലിരിക്കുന്നില്ല, സന്യാസം പരിപ്രാജകൻ. സന്യസ്യ സർവകർമാണി സതതം എന്ന് പറഞ്ഞില്ലേ, ബ്രഹ്മനിഷ്ഠയായ ശരത്യവനോ ദേഹയാത്രായി ബ്രഹ്മവിത്വര. ഇങ്ങനെ സഞ്ചരിക്കുന്നു, ഒരു ജീവിതം തന്നെ ഒരു സഞ്ചാരം. അതെന്തെന്ന് ചോദിച്ചാൽ അവരുടെ ഇഷ്ടം, അത് വ്യക്തിനിഷ്ഠമായ കാര്യമാണ്. അങ്ങനെയും ആവാം, ചിലരങ്ങനെയല്ല. ദഗ്ധ്വാ ജ്ഞാനാഗ്നിനാ സർവം ഉദ്ദേശ്യ ജഗതാംഹിതം കരോതി വിധിവത് കർമ്മം. ലോകത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു, അതവരുടെ ഇഷ്ടം. ഇതിൽ പ്രത്യേകിച്ച് ഒന്നിനും വിശേഷിച്ച് മേന്മയൊന്നുമില്ല. ലോകത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ് എന്നാണ് ഏറ്റവും വലിയ കാര്യം. ഗുഹയിലിരിക്കുന്നത് ശരിയല്ല, അല്ലെങ്കിൽ പരിപ്രായകനായിരിക്കുന്നത് ശരിയല്ല, ഇങ്ങനെയൊന്നും വേറൊരാൾക്ക് ഒരാളുടെ കാര്യത്തെ അഭിപ്രായം പറയാൻ അവകാശമൊന്നുമില്ല. ഇതെല്ലാം മനുഷ്യൻ്റെ സ്വന്തം തീരുമാനങ്ങളാണ്. എന്ത് വേണോ ചെയ്യാം. അതിൽ പ്രാധാന്യം എന്ന് പറയുന്നത് അയാൾ ഈ അറിവുള്ളവനാണോ ഇല്ല എന്നുള്ളതാണ്. അറിവുണ്ടെങ്കിൽ ഇത് ഏതും ആവാം. അപ്പം ചിലർ എന്ത് ചെയ്യുന്നു, കുടുംബം എല്ലാം ഉപേക്ഷിക്കുന്നു, എല്ലാം ഉപേക്ഷിച്ച് പോകുന്നു. അങ്ങനെ ഇപ്പോൾ ഒരാൾ കുടുംബത്തിനോടുള്ള കടമകളൊന്നും ചെയ്യുന്നില്ല. അച്ഛൻ അമ്മ ഭാര്യ ഭർത്താവ് മക്കൾ ഇങ്ങനെയുള്ള കടമകളൊന്നും ചെയ്യാതെ അയാൾ ലോകത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ മറ്റൊരാൾക്ക് വിമർശിക്കാം, അയാൾ ആദ്യം അയാളുടെ കുടുംബത്തോടുള്ള കടമയല്ലേ ചെയ്യേണ്ടത്, പിന്നെ അല്ലേ ലോകം നന്നാക്കേണ്ടത്, അങ്ങനെ പറയാം. പിന്നെ അങ്ങനെ ഒരാൾക്ക് വിമർശിക്കാം. അങ്ങനെ വിമർശിക്കുകയാണെങ്കിൽ സ്വന്തം കുടുംബത്തിൻ്റെ കാര്യം നോക്കാത്ത എന്താ പിന്നെ ലോകത്തെ നന്നാക്കാൻ നടക്കുന്നു. അപ്പോൾ തിരിച്ചും പറയാം, സ്വന്തം കുടുംബത്തെ നോക്കുന്നതിനും എത്രയോ വലുതാണ് ലോകത്ത് നോക്കുന്നത്. അല്ലേ, സ്വന്തം കുടുംബം നോക്കുമ്പോൾ എന്താണ്, രണ്ട് മൂന്ന് പേരുടെ കാര്യമാണ്. ലോകത്ത് നോക്കുമ്പോൾ ഒരുപാട് പേരുടെ കാര്യം നോക്കുന്നു. അതുകൊണ്ട് ലോകത്ത് നോക്കുന്നതാണ് വലിയ കാര്യം, കുടുംബത്തെ നോക്കുന്നതല്ല എന്ന് തിരിച്ചും പറയാം. അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാം, ലോകത്ത് മുഴുവൻ നോക്കാമെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തെ നോക്കിക്കൂടാന്ന് ചോദിച്ചാൽ കുടുംബവും ലോകമല്ലേ. അല്ലേ, അല്ല കുടുംബത്തെ നോക്കുന്ന അല്ല ലോകത്ത് നോക്കുന്നു. കുടുംബം എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. ലോകത്ത് നോക്കാൻ പോയാൽ ഒരുപാട് നോക്കാമെന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. അപ്പോൾ ഇതൊക്കെ തർക്ക വിതർക്കങ്ങളിൽ പോയി കഴിഞ്ഞാൽ അതുകൊണ്ട് ഇതൊക്കെ എന്താണ്, ഓരോരോ വ്യക്തികളുടെ തീരുമാനങ്ങളാണ്. ഒരു വ്യക്തി എന്താണ് തീരുമാനിക്കുന്നത് അതനുസരിച്ച്. അപ്പോൾ കർമ്മത്തെ ഉപേക്ഷിക്കാം, ഉപേക്ഷിക്കാതിരിക്കാം, സമൂഹത്തിന് വേണ്ടി ചെയ്യാം, കുടുംബത്തിന് വേണ്ടി ചെയ്യാം, തനിക്ക് വേണ്ടി ചെയ്യാം. പിന്നൊന്നും വേറെ ആർക്കും അഭിപ്രായം പറയാൻ അവകാശമൊന്നുമില്ല, അതൊക്കെ അവരവരുടെ കാര്യമില്ല. ആൾക്കാരുടെ അഭിപ്രായങ്ങളൊക്കെ പറയും, എന്നാൽ കരയേറുന്നവർ എത്ര പേരോ കേട്ടിട്ടുണ്ടോ? ഇല്ലേ, തപോനിധിക്ക് എന്തൊരു ചാരിതാർത്ഥി. എന്താണ് ബാക്കി? അങ്ങനെ താനറ്റയിൽ ബ്രഹ്മപദം കൊതിക്കും. ഇത് ഉള്ളൂരോ മറ്റോ എഴുതിയാണ്. ഒരുപാട് പേര് ലോകത്ത് എന്താണ് നന്നാക്കാമെന്നിരിക്കെ അതൊന്നും ചെയ്യാതെ ഒറ്റയ്ക്ക് ബ്രഹ്മപദത്തെ കൊതിക്കുന്നത് തപോ നിധിക്ക് എന്താണ് ചാരിതാർത്ഥ്യം എന്നാണ്. ഇപ്പോൾ ഒരാൾ എന്ത് ചെയ്യുന്നു, വേറെ ആരെയും കാര്യം നോക്കുന്നില്ല, അയാൾ ബ്രഹ്മപദത്തിന് വേണ്ടി മാത്രം ശ്രമിക്കുന്നു, അത് ശരിയല്ലെന്നാണ് കവി പറഞ്ഞിരിക്കുന്നത്. എന്തേ, ഒരാൾ ബ്രഹ്മബോധത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു, ലോകത്തുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അത് ശരിയാണോ തെറ്റാണോ എന്ന് പറയാൻ ഇയാൾ ആരാ ചുമതലപ്പെടുത്തിയത്? അവനവനല്ലേ തീരുമാനിക്കേണ്ടത്? ഇയാൾ ആരെങ്കിലും ചുമതലപ്പെടുത്തി? അങ്ങനെയാണെങ്കിൽ പിന്നെ ഇയാൾ എന്തിനാ കവിത എഴുതാൻ പോകുന്നു? ലോകത്ത് ആൾക്കാരെ ഉദ്ധരിക്കാൻ പോയാൽ പോയി, ലോകത്തെന്തെല്ലാം കാര്യം ചെയ്യാറുണ്ട്. കവിത എഴുതുന്നതിനാ തൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ മറ്റുള്ളവരെ നിരൂപണം ചെയ്യാൻ പോകുമ്പോൾ അവനവൻ ചെയ്യുന്നതെന്ന് നോക്കണം. അങ്ങനെ പറയുന്നതിനൊന്നും അർത്ഥമില്ല. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തികളുടെ തീരുമാനമാണ്, എങ്ങനെയാണ് അത്, ഇത്രയേ ഉള്ളൂ. എന്താണ് നമ്മുടെ സമൂഹത്തിന് ഉപദ്രവകരമായിട്ടും എതിരായിട്ടും ഒന്നും പ്രവർത്തിക്കാൻ പാടില്ല എന്നേ ഉള്ളൂ. ഒരാളിപ്പം ബ്രഹ്മത്തെ പഠിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഉപദ്രവമുണ്ടോ? എന്തെങ്കിലും സ്റ്റേജിൽ പ്രസംഗിക്കാൻ കൊള്ളാം. അതൊക്കെ വ്യക്തിസ്വാതന്ത്ര്യമാണ്, ഒരാളെന്ത് ചെയ്യണമെന്നുള്ളത്. എന്നുവെച്ചാൽ വേറൊരാളെ കൊല്ലാൻ നമുക്ക് സ്വാതന്ത്ര്യമില്ല, വേറെ തന്നെ മോഷ്ടിക്കാൻ സ്വാതന്ത്ര്യമില്ല. അതൊക്കെ വരുമ്പോൾ എന്തുവരും നിയമത്തിന് വിരുദ്ധം. അതായത് ബ്രഹ്മപദത്തെ കൊതിക്കുക എന്ന് പറയുന്നത് നിയമവിരുദ്ധമായ കാര്യമൊന്നുമല്ല, ആണോ? അതെന്താണ്? വ്യാജവാറ്റ് പോലെ വല്ല സംഭവമാണ്, എക്സൈസുകാർ കുടിക്കുന്നതാണ്, ആണോ? അപ്പോൾ അതൊന്നും പറയാൻ ആരെയും ചോലപ്പെടുത്തിയിട്ടില്ല ആരും. അത് വിവരമൊക്കെ ഇടാണ്. അപ്പോൾ ഓരോരുത്തരുടെ കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ള അവരോട് തീരുമാനിക്കുന്നു. ഒരാൾക്ക് കവിത എഴുതാൻ ഇഷ്ടമാണെങ്കിൽ ഒരാൾ കവിത എഴുതും, ഒരാൾ പാട്ട് പാടും, ഒരാൾ ചിത്രം വരയ്ക്കും. ഇതൊക്കെ ഓരോരുത്തരുടെ താല്പര്യങ്ങളാണ്. അതുപോലെയാണ് ചിലരുടെ താല്പര്യം എന്താണ്? ബ്രഹ്മപദം പൊതിക്കുക. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലൊക്കെ കർമ്മങ്ങൾ ഉപേക്ഷിക്കുന്നു അതോ കർമ്മങ്ങളെ സ്വീകരിക്കുന്നു, ഇത്തരം കാര്യങ്ങളൊക്കെ വ്യക്തിനിഷ്ഠമായ കാര്യങ്ങളാണ്. എന്ത് സംഭവിക്കാം? പിന്നെ പൊതുവെ പറയുന്ന എന്താണോ ഇങ്ങനെ ഒരു അറിവ് ആർജിക്കുന്നതിന് വേണ്ടി അയാൾ ചില മൂല്യങ്ങളെ ജീവിതത്തിൽ സ്വീകരിച്ചിരുന്നത്, അതിന് പ്രത്യേകിച്ച് അനുഷ്ഠാനമൊന്നും ആവശ്യമുള്ള കാര്യങ്ങളല്ല. മാനസികമായ ചില സങ്കല്പങ്ങളാണ്. ഞാനൊന്നിനെ ഹിംസിക്കത്തില്ല, ഹിംസിക്കാതെ മുമ്പോട്ട് പോകും, അത്രയേ ഉള്ളൂ. അതാണ് എന്ത് പറഞ്ഞിരിക്കുന്നത്, എല്ലാം പഴയതുപോലെ തന്നെ ആയിരിക്കുന്നു. ഇവിടെ പറയുന്നതിന് ഒരു പ്രത്യേകതയാണ് പറയുന്നത്. അടുത്തെന്താണ് എഴുതിയിരിക്കുന്നത് ഇവിടെ? അതിൻ്റെ കാര്യമാണ്. എന്താ വായിക്കുന്നത്? എന്താ പഠി ഒരു ബോധമില്ലാതെയാണ് അവിടെ ഇരിക്കുന്നത്. അടുത്തെന്താ എഴുതിയിരിക്കുന്നു? ആ അത് എങ്ങനെ എന്നാൽ ഒരു കയറ്റിൻ ഒരു കയറ്റിൻ ഖണ്ഡത്തിൽ കൽപ്പിതമായിരിക്കുന്ന നാഗം വെളിച്ചം വരുമ്പോൾ കയറ്റിൽ തന്നെ മറയും. മുമ്പ് പറഞ്ഞത് ഈ പറയുന്നത് തമ്മിലൊരു വ്യത്യാസമുണ്ട്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. മുമ്പ് പറഞ്ഞ എന്താണോ എല്ലാം പഴയതുപോലെ തന്നെ അല്ലേ? എന്നുവെച്ചാൽ ഒരാൾ മരുമരീചികയിൽ നോക്കിക്കൊണ്ട് നടക്കുകയാണ്. ആ കാഴ്ച കണ്ടുകൊണ്ട് നടക്കുമ്പം തന്നെ അയാൾക്ക് ബോധ്യപ്പെടുന്നു ഇത് വെറും വെളിച്ചമാണ് അല്ലെങ്കിൽ മരുഭൂമിയാണ്. കാഴ്ച വീണ്ടും പഴയതുപോലെ തന്നെ. അയാൾക്ക് ഈ അറിവുണ്ടാകുന്നതും കാഴ്ച തുടരുന്നതും എല്ലാം പഴയതുപോലെ വ്യത്യാസമൊന്നും. ഇന്നും വ്യത്യാസമുണ്ട്. പഴയത് പോലെ തന്നെ കാര്യങ്ങളെല്ലാം തുടർന്നുകൊണ്ടേയിരിക്കും. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ മറ്റൊരു ഉദാഹരണം പറയുകയാണ്, ഒരാൾ കയറ് കണ്ടിട്ട് അത് സർപ്പമാണെന്ന് ധരിക്കുന്നു. ആ ധാരണയാണ് എന്ത് പറയുന്നു, ഭ്രമം. ഭ്രമം എന്ന് പറഞ്ഞാൽ കയറ് കണ്ടിട്ട് പിന്നീട് സർപ്പം ധരിക്കുകയല്ല, കയറ് കാണുന്നില്ല. അങ്ങനെയാണ് നമ്മൾ സാധാരണ പറയുന്നത്, കയറിൽ സർപ്പത്തെ കാണുന്നു എന്ന് പറയും. കയറിൽ സർപ്പത്തെയാണോ കാണുന്നത്? ആണോ? കയറിൻ്റെ പുറത്ത് സർപ്പം ഇരിക്കുന്നതാണോ കാണുന്നത്? കയറ് കണ്ടിട്ട് സർപ്പമൊന്നും ഭ്രമിക്കുന്നു എന്ന് പറയും, അത് ശരിയാണ്. ഇതൊന്നുമല്ല വാസ്തവത്തിൽ സംഭവിക്കുന്നത്. എന്താണ് അവിടെ കയറ് കാണുന്നില്ല, അത് പെട്ടെന്ന് സർപ്പമൊന്ന് ഒരു തോന്നൽ. അങ്ങനെ താൻ കാണുന്നു, തോന്നലെന്ന് വെച്ചാൽ അത് പ്രത്യക്ഷമാണ്. കാരണം നമ്മൾ തോന്നലെന്ന് പറഞ്ഞാൽ മനസ്സിൽ തോന്നുന്നതാണ്, അങ്ങനെയാണ് നമ്മൾ തോന്നലെന്ന് പറയുന്നത്. ഒരാളെ കാണുമ്പോൾ നമുക്ക് തോന്നും ഇവൻ നല്ലവനാണ്, ചിലപ്പോൾ തോന്നും ഇവൻ ചീത്തയാണ്, ദുഷ്ടനാണ്, ശിഷ്ടനാണ്. ഇതൊക്കെ തോന്നലാണ്, അതാണ് മനസ്സിൽ തോന്നുന്നത്. തോന്നുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ പ്രത്യക്ഷമായി അയാൾ അനുഭവിക്കുകയാണ്. ഈ ഒരു ഉദാഹരണം എന്ന് പറയുന്നത് ശങ്കരാചാര്യരുടെ അദ്വൈത ഭാഷകാരൻ്റെ മാസ്റ്റർ പീസാണ്. ഗുരുവിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന ചെളി പറയുന്നത് ശങ്കരാചാര്യർ രജുവിൻ്റെയും സർപ്പത്തിൻ്റെയും കാര്യം പറഞ്ഞ് ഗുരു അതൊന്നും പറഞ്ഞിട്ടില്ലെന്നാണ്. കാരണം രണ്ടുപേരും നമ്മളുടെ വ്യത്യാസം എന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ പറയാറുണ്ട്. അങ്ങനെ പറയാൻ കാരണം എന്താണോ, എന്താ അവര് ഗുരുവിനെ കുറിച്ച് ആകെ കേട്ടിട്ടുള്ളത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം, മതമേതായാലും മനുഷ്യൻ നന്നായാലും വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക സംഘടന കൊണ്ട്, ഈ നാല് പടികളുകൊണ്ടാണ് ഇവരുടെ അടിമുഴുവൻ. ഇതിനും നീക്കി അവരുടെ ഗുരുദേവ ദർശനം. ഗുരുദേവൻ്റെ കൃതിയിൽ വന്നാലും ശങ്കരാചാര്യരെ പോലെ തന്നെ ഒരുപാട് സർപ്പവും പാമ്പും പടിയും എല്ലാമാണ്, ഇഷ്ടം പോലെയുണ്ട് ദർശനമാലയിൽ. ആത്മോപദേശത്തിലൊക്കെ ഈ കയറും പാമ്പും ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട്. ശങ്കരാചാര്യരുടെ മാത്രമാണ് ഗുരുവിൻ്റെയും കൊണ്ട് ഇഷ്ടം ഇവിടെ അത് തന്നെ പറയുന്നു. അപ്പോൾ അവിടെ കയറിനെ കണ്ടിട്ടല്ല, മറിച്ച് കയറിനെ കാണാതെയാണ്. കയറിൻ്റെ പുറത്തല്ല, മറിച്ച് കയറ് കാണേണ്ട സ്ഥാനത്ത് ഒരു സെക്കൻഡ് ആയിരിക്കും. എന്താണ് ചിലപ്പോൾ ഒരു സെക്കൻഡിന് കുറഞ്ഞ സമയമായിരിക്കും. ആ സമയം എത്രയെന്ന് പറഞ്ഞ് നമുക്ക് അളക്കാൻ പറ്റാത്ത ഒരു ചെറിയ സമയത്തായിരിക്കും പെട്ടെന്ന് സർപ്പം തോന്നും. ഒരു ഭ്രമത്തിന് ഉദാഹരണം അത്രയേ ഉള്ളൂ. അതിന് ഇത് തന്നെ നേരത്തെ വേറെ ഉദാഹരണം പറഞ്ഞു. എന്താണ് അതുമരി ഇത് മറ്റൊരു ഉദാഹരണം. പക്ഷെ രണ്ട് തമ്മിൽ പ്രധാനമായിട്ടുള്ള വ്യത്യാസം അവിടെ എല്ലാം തുടർന്നുകൊണ്ടേയിരിക്കും. തുടർന്നുകൊണ്ടേയിരിക്കുന്ന വെച്ചാൽ മരുമരീചികയിൽ നമ്മൾ ഇത് വെളിച്ചമാണ് അല്ലെങ്കിൽ മരുഭൂമിയാണെന്ന് അറിയുന്നത് കൊണ്ടല്ല അത് മറയുന്നത്, നമ്മുടെ കാഴ്ച മറയുന്നു. കാഴ്ച മറയുന്നത് എന്തുകൊണ്ട്? വെളിച്ചം പോയാൽ പെട്ടെന്ന് എല്ലാം മറയും. മരുഭൂമിയിൽ ആ വെളിച്ചത്തിന് മാറ്റം വന്നാൽ പിന്നെ അവിടെ കാണത്തില്ല. ഗൗരവീക കാഴ്ച മറയുന്നത് നമ്മൾ സത്യം മനസ്സിലാക്കിയോണ്ടല്ല അവിടുത്തെ പ്രത്യേകത. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ സർപ്പവും മറയുന്നു കയറിനെയും കാണുന്നു, അല്ലെങ്കിൽ കയറിനെ കാണുന്നു സർപ്പം മറയുന്നു. കയറാണെന്ന് മനസ്സിലാക്കിയാൽ പിന്നെ ഇവിടെ സർപ്പത്തെ കാണാൻ പറ്റില്ല. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. രണ്ടിടത്തും ഭ്രമം തന്നെ. ഇനി ഈ ഭ്രമം ഒരു സെക്കൻഡിൽ തന്നെ അവസാനിക്കണമെന്നില്ല. ചിലപ്പോൾ നമ്മളിങ്ങനെ സൂക്ഷിച്ച് നോക്കും. ഇവിടുത്തെ പഴയൊരു മുഖ്യാചാര്യൻ ഉണ്ട്, എം എസ് ശാസ്ത്രി, കേട്ടിട്ടുണ്ട്. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ള ഒരു അനുഭവമാണ്. അദ്ദേഹം താമസിച്ചിരുന്നത് അന്നിവിടെ ഇതുപോലെ കെട്ടിടങ്ങളൊന്നുമില്ല, ഹോസ്റ്റലിൽ തന്നെ പിന്നീട് ഉണ്ട്, ഗുരുമവിദ്യാലയം ഉണ്ട്, ബാക്കി കെട്ടിടങ്ങളൊന്നുമില്ല. അന്ന് താമസിച്ചിരുന്നത് പഠനശാലയുടെ ഇപ്പുറത്തെ മുറി, ഇന്നത്തെ ഇവിടുത്തെ വി ഐ പി റൂമാണ്. ഇന്ന് അതിനകത്ത് നിന്ന് സാധനങ്ങളൊക്കെ വയ്ക്കുന്നുണ്ട്. പിന്നെ പ്രകാശാനന്ദ സ്വാമി താമസിച്ചു അതിനകത്ത്. പിന്നെ അതിൻ്റെ അടുത്ത റൂം, ഈ രണ്ട് വി ഐ പി റൂമാണുള്ളത്. അതിനകത്തായിരുന്നു ഇദ്ദേഹം താമസിച്ചു. പിന്നെ ഗസ്റ്റ് ഹൗസ് ഉണ്ടായിരുന്നു. ഇതിങ്ങനെ കിടക്കുമ്പോൾ മേളിൽ പഴയ കെട്ടിടമല്ലേ, എന്തോ തട്ടിലോ, അതിൻ്റെ അകത്ത് തട്ടുണ്ടോ, ആ തട്ടിൻ്റെ ഇടയിൽ നിന്നാണ്ട് ഒരു കയറ് താഴോട്ട് തൂങ്ങിക്കിടന്നു. എന്തോ ഒരു വള്ളിയാന്തോ താഴോട്ടിടുന്നു. സാറ് രാത്രി ഇങ്ങനെ കണ്ണോന്ന് നോക്കിയപ്പോഴത്തേക്ക് ഒരു സർപ്പം കിടക്കുന്നു. അപ്പോൾ സാറ് ഉറപ്പിച്ച സർപ്പമാണ്. നേരം വളകുന്നവരെ കണ്ണടയ്ക്കാതെ ആ സർപ്പത്തിനെ നോക്കി പേടിച്ച് നേരം വളകുന്നവരെ ആ ഒരു കിടപ്പ് കിടന്നു. സർപ്പം എപ്പോഴാണ് താഴോട്ട് വീഴുന്ന അവിടെ നനങ്ങാൻ പറ്റുമോ? അനങ്ങിയ സർപ്പം ചാടി വീണാലോ അദ്ദേഹത്തിന്. അതുകൊണ്ട് ഇങ്ങനെ നോക്കി കിടന്നു നേരം വെളുത്തുന്നു. നേരം വെളുത്ത് വെളിച്ചം വന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് സർപ്പമാണ്. അതുവരെ ഉറങ്ങാനും പറ്റിയില്ല, സർപ്പത്തിൽ തന്നെ വന്നുകൊണ്ട്. അപ്പോൾ ഇതൊരു സെക്കൻഡ് കൊണ്ട് മാറിപ്പോകണമെന്നൊന്നുമില്ല. അത് ഒരു കാരണം സാറിന് ഒരു ചെറിയ ചിലപ്പോൾ ഒരു വിഭ്രാന്തിയൊക്കെ വരും ചെറുതായിട്ട്. വലിയ കുഴപ്പമൊന്നുമില്ല. വിഭ്രാന്തി വരുന്ന സമയത്താണ് ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ അവിടെ എന്താണ് സർപ്പഭ്രാന്തി? ഒരു രാത്രി നേരം വെളുക്കുന്നവരെ നിന്ന് നേരം വെളുത്ത് ലൈറ്റ് വന്നപ്പോഴാണ് ഭ്രാന്തി. കൊണ്ട് സെക്കൻഡ് കൊണ്ട് മാറണമെന്നൊന്നുമില്ല. നമുക്ക് ഉദാഹരണമൊന്നും സാറിയെന്നെ പറഞ്ഞ് ചിരിക്കും ഈ കാര്യം. പക്ഷേ എപ്പോഴാണോ ഭ്രാന്തി മാറുന്നത് അപ്പോൾ കയറ് കാണും, അല്ലെങ്കിൽ കയറ് കാണുമ്പം ഭ്രാന്തി മാറും. രണ്ടും കൂടെ ഒരുപോലെ ഇരിക്കത്തില്ല. അതാണ് ആ ഭ്രമത്തിൻ്റെ പ്രത്യേകത. മരുമരി ജീവിതം അങ്ങനെയല്ല. ഭ്രാന്തി മാറിയാലും കണ്ടുകൊണ്ടേയിരിക്കും. അവിടെ ഒരു പ്രധാനമായ പ്രശ്നം വരുന്നത് എപ്പോഴാണോ അത് വെള്ളമല്ല എന്ന് തിരിച്ചറിയുന്നു, അല്ലെങ്കിൽ സത്യം അറിയുന്നു, മരുഭൂമിയാണെന്ന് അറിയുന്നു, വെളിച്ചമാണെന്ന് അറിയുന്നു. എപ്പോഴോ തിരിച്ചറിഞ്ഞില്ല. ആ തിരിച്ചറിഞ്ഞ സമയം അവിടുത്തെ കാഴ്ച മറിഞ്ഞോ എന്നുള്ളതാണ്. അറിഞ്ഞാ ആവശ്യം ഇവിടെയാണെങ്കിലോ രജസർപ്പത്തിലാണെങ്കിലോ കാഴ്ച മറഞ്ഞു. കാഴ്ച മറഞ്ഞു. ഇപ്പോൾ രണ്ട് തരത്തിൽ വരാം. ഇതും ഈ അദ്വൈത ഗ്രന്ഥങ്ങളിലൊക്കെ ഒരുപാട് ചർച്ച ചെയ്യും. എന്തുകൊണ്ട് ഇങ്ങനെ രണ്ട് സംഭവിക്കുന്നു? പൊതുവെ അവർ പറയുന്നത് രജസർപ്പം എന്ന് പറയുന്നത് നിരുപാധിക ഭ്രമം. അതൊരു വ്യാഖ്യാനമാണ്, വേർതിരിക്കാൻ പറ്റും. മരുമരീചിക എന്ന് പറയുന്നത് സ്വാഭാവികത്വം. ഇങ്ങനെയെല്ലാം പറയും എന്ന് വിചാരിച്ചത് പൂർണ്ണമായും ശരിയാണോന്ന് ചോദിച്ചാറില്ല. അപ്പോൾ പിന്നെ സ്വാഭാവിക ഭ്രമം എന്താണോ, സ്ഫടികത്തിൽ ചുവപ്പ് നിറം കാണുന്നത് അതിങ്ങനെ പോകും. അത് വലിയ തർക്ക വിതർക്കങ്ങളാണ്, അങ്ങോട്ട് പോയാൽ ശരിയാവും. സ്ഫടികത്തിലെ രക്തസ്ഫടികം, ചുവന്ന സ്ഫടികം, ചെമ്പരത്തി പൂവിൻ്റെ അടുത്ത് സ്ഫടികം വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും? അത് ചുവന്നിരിക്കും, അത് സ്വാഭാവികം. ഇങ്ങനെയൊക്കെ പറയാം. അതുപോട്ടെ, ഇവിടെ ഇപ്പോൾ ആവശ്യമുള്ള കാര്യം മാത്രം മനസ്സിലാക്കിയാണ്. ഒരിടത്ത് സത്യം എന്താണ്? കയറിനെ, കയറാണ് സത്യം. കയറിനെ കാണുമ്പോൾ മുമ്പ് കണ്ടുകൊണ്ടിരുന്ന സർപ്പത്തിൻ്റെ അനുഭവമില്ല. ഈ സർപ്പം എന്ന് പറയുന്നത് ആ കാഴ്ച രണ്ടും ഒരുപോലെ തന്നെ. കാരണം മരുഭൂമി നോക്കിയിട്ട് ഒരാൾ എന്താ പറയുന്നത്? എന്താ അവിടെ വെള്ളം കാണുന്നു എന്നാണ്. എന്ന് വെച്ചാൽ അവിടെ വെള്ളം കാണുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? പുറത്ത് വെള്ളത്തെ കാണുന്നു എന്നാണ്, തൻ്റെ മനസ്സിലല്ല. മനസ്സിൽ കാണുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പോൾ ഒരാൾ പറയാം, എനിക്ക് വല്ലാത്ത ദുഃഖമുണ്ട്. അതെ, അവിടെ ദുഃഖം കാണുന്നു എന്നാരെങ്കിലും പറയും? എന്തുകൊണ്ട്? ഉള്ളിലാണ്. ഉള്ളിലെ അനുഭവം അങ്ങനെ പറയാൻ പറ്റും. ഉള്ളിലാണ് ഒരു അനുഭവം ഉണ്ടാകണമെങ്കിൽ എന്ത് പറയും? എനിക്ക് ദുഃഖമുണ്ട്, ഞാനാണ്, എന്നിലാണത് സംഭവിക്കുന്നത്. പക്ഷെ മരുമരിചയെ നോക്കിയിട്ട് എന്താ പറയുന്നത്? എൻ്റെ ഉള്ളിൽ വെള്ളം എന്നാണോ പറയുന്നത്? അവിടെ ദൂരെ. ഇപ്പോൾ ദൂരെ വസ്തുവിനെ കാണുകയാണ്. രജ്ജസർപ്പത്തിലാണെങ്കിലോ ഉള്ളിൽ സർപ്പമായിരിക്കുമോ? ഉള്ളിൽ സർപ്പമായിരിക്കുന്ന ഉള്ളിലാണോ സർപ്പം? അതെ, പുറത്ത. എവിടെയാണ്? ഉള്ളിലാണോ പുറത്താണോ? എന്തുകൊണ്ട്? കയറിൽ പാമ്പിനെ കാണും ആരും. കയറിന് പുറത്തോ അടിയില്ല? പറഞ്ഞ മനസ്സിലായില്ല. ഇതാ ഇവിടെ സർപ്പം എന്നാ പറയും. ഉള്ളിലാണെങ്കി എന്ത് പറഞ്ഞനെ? എൻ്റെ സർപ്പം, എന്നിലെ സർപ്പം എന്ന് പറഞ്ഞു. മറിച്ച് എന്താ പറയുന്നത്? ഇതാ ഇവിടെ സർപ്പം, ഇതാ അവിടെ സർപ്പം. തന്നിലാണോ കാണുന്നത്? ഇവിടെ അവിടെ എന്നൊക്കെ പറഞ്ഞ എൻ്റെ അർത്ഥം എന്താണോ? അതിനാണ് ഇവിടെ എന്ത് ഭാഷയിൽ പറയുന്നത്? ഇതം വൃത്തി. അത് പറയാൻ, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് പോകുന്നത്. എന്താണ് അഹം വൃത്തി ഇതം വൃത്തി തമ്മിൽ വരുന്ന വ്യത്യാസം? ഇവിടെ ഇതാ ഇവിടെ സർപ്പം എന്നാ പറയുന്നത്. ഇത് സർപ്പം എന്ന് പറഞ്ഞിട്ട് ഉടൻ തന്നെ പറയുന്നു, അല്ല അല്ല ഇത് കയറാണ്. അപ്പം ഇത് എന്ന് പറഞ്ഞ് കയറുള്ളിലാണോ കാണുന്നത്? അതെ, പുറത്താണ്. ഇത് എന്ന് പറഞ്ഞ് കയറിന് പുറത്താണ് കാണുന്നതെങ്കിൽ ഇത് എന്ന് പറഞ്ഞ് സർപ്പത്തെയും കാണുന്ന എവിടെ? ഇതെന്ന് കാണുന്നതുകൊണ്ട് പുറത്ത് തന്നെയാണ്. ഇനി ഇത് എന്ന് സർപ്പത്തെ കാണുമ്പോൾ സർപ്പം പുറത്തുണ്ടോ? ഇല്ലേ, അവിടെ ഇല്ലേ? ഇത് സർപ്പം എന്ന് പറയുമ്പം അവിടെ ഉണ്ടോ ഇല്ലയോ? ഉണ്ടെന്നാണ് നമ്മുടെ അനുഭവം, ഇല്ലാന്നാണ് അനുഭവം. ഇത് സർപ്പം എന്ന് പറയുന്ന ഒരു സെക്കൻഡ് ആയാലും ശരി, ഒരു രാത്രി നേരങ്ങളൊക്കെ ആയാലും ശരി, അവിടെ എന്താണ്? ഇത് സർപ്പം എന്ന അവിടെ സർപ്പം ഉണ്ടെന്നാണ് അനുഭവം, ഇല്ലെന്നല്ല. അല്ലേ, പുറത്ത് അവിടെ സർപ്പം ഉണ്ടെന്ന് തന്നെയാണ് അനുഭവം. ആ ഇല്ലെന്ന് നമ്മൾ പറയുന്നപ്പോ ഇത് കയറെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ പറയുന്നില്ല, അത് ശരിയാണ്. അപ്പോൾ പറയും, നേരത്തെ ഞാൻ ഉണ്ട് എന്ന് അറിഞ്ഞിരുന്നപ്പോഴും അവിടെ ഇല്ലായിരുന്നു എന്ന് പറയും. ഞാൻ എപ്പോഴാണോ അത് കണ്ടുകൊണ്ടിരുന്നത്, ഉണ്ട് എന്ന് അറിഞ്ഞിരുന്നു അപ്പോഴും ഇല്ലായിരുന്നു എന്ന് പിന്നീട് പറയാം. പക്ഷെ നമ്മൾ സർപ്പത്തെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു സംശയം പോലും വന്നിട്ടില്ല, ഉണ്ടോ? വന്നിട്ടുണ്ടോ? സംശയം വരികയാണെങ്കിൽ നമ്മൾ എന്ത് പറയും, അത് കയറാണോ അതോ സർപ്പമാണോ, അങ്ങനെ ആയിരിക്കും. അതാണ് സംശയം. ഇത് സംശയമല്ല വിനയോ, ഇത് സർപ്പം തന്നെ, ഇത് സർപ്പമാണോ, ഒരു സംശയിക്കാൻ അവിടെ ഒരു അവസരമേ കിട്ടുന്നില്ല. അതുവരെയാണ് ഭ്രമം. അപ്പോൾ ഇത് സർപ്പം എന്നുള്ള ഒരു അനുഭവം ഉണ്ടോ ഉള്ളതുകൊണ്ട് അത് ഉള്ളിലല്ല, പിന്നെയോ പുറത്താണ്. പുറത്ത് അതിനെ നമ്മൾ കാണുകയാണ്. കാണുന്നുണ്ടോ? ഉറപ്പാണ്. എന്ത് കാണുന്നു എന്ന് പറയുന്നത്? മനസ്സിൽ തോന്നിയ കൂടി ഇവിടെ ഉണ്ട്. നമ്മൾ കണ്ണ് തുറന്നു കണ്ണുകൊണ്ടാണ് കാണുന്നത് സർപ്പത്തെ. പിന്നെ കണ്ണടച്ച കാണും. കണ്ണുകൊണ്ട് ഇവിടെ എന്ന് പറഞ്ഞ് ഒരു വസ്തുവിനെ കാണുമ്പം അതകത്താണ്. അകത്തിരിക്കുന്ന എന്തിനെങ്കിലും കണ്ണുകൊണ്ട് കാണാൻ പറ്റും? നമ്മുടെ മനസ്സിലിരിക്കുന്ന ഒന്നിനെ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റും? നമ്മുടെ മനസ്സിലാണ് ഇരിക്കുന്നതെന്ന് വിചാരിച്ചോട്ടെ, സർപ്പം നമ്മളെ കണ്ണുകൊണ്ട് തന്നെ കാണാൻ പറ്റും? മനസ്സിലിരിക്കുന്ന ഒന്നിനെയും കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. ഇതങ്ങനെയല്ല, കണ്ണുകൊണ്ട് കാണുകയാണ്. കണ്ണടച്ച ഇപ്പൊ ഒരാള് പെട്ടെന്ന് സർപ്പത്തെ കണ്ടു, ഭയന്നു, കണ്ണടച്ചു, പിന്നെ കാണും? പേടിച്ച് കണ്ണടച്ച പിന്നെ കാണത്തില്ല. കണ്ണുകൊണ്ട് ഇത് എന്ന് അയാള് കാണുന്നു, അത് പ്രത്യക്ഷമാണ്. പ്രത്യക്ഷമാണോ? എപ്പോഴാണോ ആ ഭ്രാന്തി ഉള്ളത്, ആ ഉള്ളത് സെക്കൻഡായാലും ശരി മണിക്കൂറുകളായാലും ശരി, അതെന്താണ്? പ്രത്യക്ഷമാണ്. പ്രത്യക്ഷമായിട്ടും എന്തെങ്കിലും കാരണവശാൽ അതങ്ങ് പോയി, ആ കാഴ്ച പോയി, പിന്നെ കണ്ണുകൊണ്ട് കാണുന്ന എന്താണ്? കയറിനാണ്. ഇവിടെ പ്രശ്നം, ഇത് കയറ് എന്ന് കാണുമ്പോൾ നമ്മൾ അറിയുന്ന സമയം സർപ്പം എന്ന് പറയുന്ന ആ കാഴ്ച ഇല്ല. ഇതാണ് നേരത്തെ പറഞ്ഞ എന്താണ്, ബ്രഹ്മം ആണെന്നറിഞ്ഞാലും ഇതെല്ലാം കണ്ടുകൊണ്ടേ ഇരിക്കും. ഈ രണ്ട് പ്രക്രിയ, രണ്ട് വിചാര രീതിയും അദ്വൈതത്തിലും ചർച്ച ചെയ്യുന്നതാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഒന്ന്, സത്യം അറിഞ്ഞിട്ട് അത് കണ്ടുകൊണ്ടേയിരിക്കുന്നു. സത്യം അറിയുന്ന സമയത്ത് അത് മാറുന്നില്ല, അതുകൊണ്ട് എന്നെ കാണുക എന്നുള്ളത് മാത്രമാണ്. ബ്രഹ്മമാണെന്ന് അറിഞ്ഞപ്പോൾ അത് കാഴ്ചയിൽ നിന്ന് മറിഞ്ഞില്ല. ഇവിടെ അങ്ങനെയല്ല, കയറെന്ന് എപ്പോൾ അറിഞ്ഞോ, ഇത് കയറെന്ന് അറിയുന്ന അപ്പോൾ പിന്നെ കാഴ്ചയിൽ അത് ഇല്ല. ശരി, കാഴ്ചയിലില്ലെങ്കിൽ പിന്നെ അവിടെ എന്തായിരിക്കും ശേഷിക്കുന്നത്? എന്തുറവായിരിക്കും? കയറ് മാത്രം. പിന്നെ തുടരും, പിന്നെ സർപ്പത്തിൻ്റെ അനുഭവം ഉണ്ടാവും? ഇല്ല. അപ്പോൾ ബ്രഹ്മത്തിൻ്റെ അനുഭവവും ഇതുപോലെ രണ്ട് രീതിയിലും വരാം. എന്നുവെച്ചാൽ അത് ബ്രഹ്മമാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ അതറിയുന്ന സമയത്ത് പ്രപഞ്ചം മറിയാതെ മറഞ്ഞു പോകാതെ തന്നെ വീണ്ടും തുടരാം. പിന്നെ പ്രപഞ്ചം എങ്ങനെ പോവും? മരുമരീചിക എങ്ങനെ പോകുന്നു? മരുമരീചിക എങ്ങനെ പോകുന്നു? ജ്ഞാനമുണ്ടാകുന്നു. ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് എങ്ങനെയാ പോകുന്നു? മരുമരീചിക പോകത്തില്ല. വെളിച്ചം വന്ന ഇരുട്ട് വന്ന വെളിച്ചം പോയ അത് പിന്നെ കാണത്തില്ല അല്ലേ? അതുവരെ തുടർന്നുകൊണ്ടേയിരിക്കും. അതുപോലെ ഈ പ്രപഞ്ചം മാറാതെ തുടരുകയാണെങ്കിൽ ഏതുവരെ തുടരും? ചാകുന്നതുവരെ. ചാകുന്നതുവരെ തുടരുന്നില്ല ജീവിതം എന്ന് വെച്ചാൽ. ഈ പ്രപഞ്ചത്തെ കാണുന്ന ഒരു വെളിച്ചമാണ്. ഈ വെളിച്ചം പോയ നേരിട്ടായി. ഇനി ചാകുന്നതിന് മുമ്പ് പോകണമെങ്കിൽ എന്ത് വേണം? അങ്ങനെ എന്താണ് കണ്ണുകൊണ്ടല്ല കാണാതിരിക്കും, ചെവി കൊണ്ട് കേൾക്കത്തില്ല, മണക്കത്തില്ല, ഇരിക്കത്തില്ല, സ്പർശിക്കത്തില്ല. കണ്ണുകൊണ്ട് കാണാതിരുന്ന ലോകം അപ്രത്യക്ഷമാകും. ഉറങ്ങണം, ഉറങ്ങിയാൽ കാണും മരുമരിയില്ല. പിന്നെ എങ്ങനെ കാണാതിരിക്കും? പിന്നെ എങ്ങനെ കാണാതിരിക്കാം? ബോധം കെട്ടാ കാണാതിരിക്കാം. പിന്നെ സമാധിയിലിരുന്ന് കാണാതിരിക്കും. സമാധിയിലേക്ക് പോയാൽ മനസ്സ് അത് ഉറക്കമല്ല, ബോധം കെട്ടലല്ല, ഇതൊന്നും അല്ലാത്ത ഒരവസ്ഥയാണ് എന്ത്? മനസ്സിൻ്റെ സമാധി അവസ്ഥ. മനസ്സിൻ്റെ സമാധി അവസ്ഥയിലേക്ക് പോയാൽ ഇത് കാണും? കാണത്തില്ല. അപ്പം മരുമരീചികയാണെങ്കിലും കണ്ടുകൊണ്ടിരിക്കണം നിർബന്ധമൊന്നുമില്ല. ഉണ്ടോ ഒരു കണ്ടുപോയി സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അത് കണ്ടുകൊണ്ടിരിക്കണം നിർബന്ധമുണ്ടോ? അങ്ങനെ ഇല്ല. ചത്തു കഴിഞ്ഞാൽ കാണത്തില്ല, ഉറങ്ങിയാൽ കാണത്തില്ല, സമാധി കാണത്തില്ല. ഇവിടെ എല്ലാം കാണാതിരിക്കും. അപ്പോൾ ഇവിടെ എന്ത് പറ്റുന്നു? കയറിനെ അറിഞ്ഞാൽ പിന്നെ കാണുന്നില്ല. ഇപ്പം രണ്ടും ഒരുപോലെ ആയിട്ട് ആയോ? കയറിനെ കണ്ടു കഴിഞ്ഞാൽ സ്വല്പം കാണുന്നില്ല. മരുമരിയും കാണാതിരിക്കാം ഉറങ്ങിയാൽ മതി. ആണോ? അങ്ങനെ തന്നെ കാണുമെന്ന് പറഞ്ഞാൽ കാണാതെ ഇരിക്കാം അല്ലേ? അങ്ങനെ ഇരിക്കട്ടെ.